അടുത്ത് വരുന്നത് വിദ്യ ലാഭ്യ, വിശേഷിച്ചൊന്നുമില്ല. വരുന്നു മുച്ചാദിപ്പെടുന്നുണ്ട്, ശ്രീമത്ത ജാതിന് മുമ്പ് വരുന്നു, അനുസ്വാരം വരുന്നു, പരസവർണം വരുന്നു, വിന്ദതി ലിട്ടിൽ വരുമ്പോ വിധിവിധ കലാശേഷ വിവിധ ഗുണം വിവേദ വിദ്യതാത് സേട്ട് വന്നിട്ട് വന്ന് നോക്കണം. ഇതിൽ രണ്ട് പക്ഷമുണ്ട്, രണ്ടു പക്ഷം. വ്യാഘ്രഭൂതി എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് ഇത് സേട്ടാണ്, ഭാഷ്യകാരന്റെ മതമനുസരിച്ച് അനിട്ടാണ്. രണ്ടായാലും ധല്ലിൽ വരുമ്പോ എന്ത് വരും? അനിട്ടാണെങ്കിലോ? അനിട്ടാണെങ്കിൽ എങ്ങനെ വരും? നിത്യമായി വരും. അപ്പൊ എന്ത് വരുന്നു? വിവേദിത വിവേദ വിവേദിമാ. അനിട്ടാണെങ്കിലും ധല്ല് വരുമ്പോ എന്തരും? നിത്യമായിട്ട് വരും. എന്തുകൊണ്ട്? അജന്താകാരം. പിന്നെ ഈ വ്യത്യാസം വരുന്നത് ലുട്ടിലാണ്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിന്ദതി വിന്ദതി വിവേദ വിവിധ വ്യാഘ്രഭൂതിമതേ സേട്ട് വേദിത ഭക്ഷ്യമത്തെ അനിട്ട് പരിവേത്ത. പരി കൂടെ ചേർത്ത് രൂപം അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള രൂപം കാണിച്ചിരിക്കുന്നു എന്നേയുള്ളു. അതിവിടെ പറയുന്നുണ്ട് ജ്യേഷ്ഠം പരിത്യജ്യ ദാരാഗ്നിഹാരി പരിവേത്തായി. അത് സാറിന് മനുസ്മൃതിയിലും മറ്റും പറഞ്ഞിരിക്കുകയാണ്. ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കാതെ അനുജൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ അനുജനെ പരിവേത്ത എന്ന് പറയും. അങ്ങനെ പ്രയോഗം ഉണ്ടെന്ന് കാണിച്ചിരിക്കുകയാണ് അനിട്ടായിട്ടുള്ള. ഇവിടെ രണ്ട് രൂപം വരും. എങ്ങനെ? വേദിതെന്നാണോ? വേത്ത അനട്ട് വർഷത്തിൽ വേത്ത. അടുത്ത് വേദിഷ്യതി ആത്മനിമതം. അടുത്ത് ഇട്ട് വരുന്ന പക്ഷം ഇട്ട് വരാത്ത പക്ഷം അതല്ല എന്നൊക്കെ പറയാന്നുള്ളതേ ഉള്ളു. എന്തോ അടുത്ത് പിന്നെ അടുത്ത് ആശ്രലിംഗിൽ വരുമ്പോ ശേമുച്ചാദീനം നമ്മ വരൂ. അപ്പൊ എന്തോരും വിദ്യാത് അടുത്ത് ആത്മനിബോധത്തിൽ ഒട്ട് വരുന്ന പക്ഷത്തിൽ വേന്നൊരു വീന്നൊരു ഗുണം വരും. എന്തുകൊണ്ട്? ആ അല്ലെങ്കിൽ സുജാത്മനിർദ്ദേശ വരത്തില്ല. അപ്പൊ ഒന്നൊരു വേദി വിട്ടു വരാത്ത പക്ഷം എന്തെങ്കിലും വരുമ്പോ ആദ്യം എട്ട് വരുന്ന പക്ഷം ആ വിത് ലുങ് ലുങ് ആ വിത് ഇവിടെ നോക്കണം. എന്താണ് വിദ് ലൃ? അപ്പൊ എന്തോരും പ്രസാദിദാദി എഴുതഹ പരസ്പേഷു ചെളിക്ക് അങ്ങ് വരും. അങ്ങ് വരുമ്പോ ആ വേദ് ആ ഗുണം വരുമോ? അപ്പൊ എന്തോരുന്നു അവിദത് ആത്മനിയോഗത്തിൽ ആ വേദ് സിച്ച് ത എന്തോരുന്നു? ആ ഇട്ട് വരാത്ത പക്ഷമാണെങ്കിൽ സിച്ച് ലോചിച്ചു കഴിയുമ്പോ എന്തോരും അവിത്ത അവിത് വിട്ടു വരുന്ന പക്ഷമാണെങ്കിലോ ആ വിട്ട് സിച്ച് ഈട്ട് വരുമോ? ഇല്ല, താ വരുന്നു. ആത്മനിപദേശു വരുമോ? വരില്ല. അപ്പൊ ഗുണം വന്നു കഴിഞ്ഞാൽ അവേ അവേ ദിച്ചിനിഷത്വം അവേദിഷ്ഠ അവേദിഷ്ഠ അവേദിഷാത്താം അവേദിഷ അവേദിഷ്ഠ അവേദിഷാദ അവേദിഷി അവേദിഷ്ഠി. ഇതെങ്കിലും വരുമ്പോ പരസ്യമത്തിൽ ഇട്ട് വരുന്ന പക്ഷം അവേദിഷ്യൻ വിട്ടു വരാത്ത വർഷം ആത്മനിബോധത്തിൽ അത് കഴിഞ്ഞു. ഷിച്ചരണേ ധാത്വാദെ ഷസ്സിച്ചായി സേമുചാദീനം മുച്ച് ഡെപ്പ് വീത്ത് ഡൊപ്പ് സിച്ച് സിച്ച് വന്നു. ഇന്നും വരുമ്പോ അനുസ്വാര പരസവർണം വന്നിട്ട് സിഞ്ചത് സിഞ്ചത് അഗ്നിനാ സിഞ്ചതി എന്ന് പഠിച്ചിട്ടില്ലേ? നനയ്ക്കുക, ഒഴുകുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈർപ്പമാക്കുക. ലിട്ടിൽ വരുമ്പം സിജ് സിജ് അലാശേഷ സി സിച്ച് എന്നിടത്ത് എന്തോരും സ സത്വം ശീഷിച്ച് നല്ല ഗുണം വന്ന് ശിക്ഷേച്ച ശാന്തത്തിൽ എന്നിട്ട് ഏതൊക്കെയാണ്? പച്ചമുച്ചരിച്ച് ചോദിച്ചിച്ച അനട്ടായി. അപ്പൊ ഇവിടെ എന്തുവരും? നിത്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ എന്ത് വരുന്നു? അടുത്ത് അനിട്ടാണിട്ട് വരുന്നില്ല. സിച്ച് താന്നിരിക്കുമ്പോ ഗുണം വരുമോ? സേച്ച് താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ചോക്കു ഇനി ലുങ് വരെ മാറ്റമൊന്നുമില്ല. എന്ത് വരുന്നു അടുത്ത്? സേച്ച് സ്യതി ഉത്വഷത്വം സെക്ഷ്യതി സിച്ച് ഇട്ട് വരുന്നില്ല. എന്ത് വരുന്നു? സിച്ച് ഇട്ട് വരുന്നില്ല. എന്ത് വരുന്നു? കുത്വം വന്ന് ഷത്വം വന്നിട്ട് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? ശിക്ഷിഷ്ട ലുങ്ങില് പരസ്മേദം വരുമ്പോൾ വരുന്നു. ലിപി സിജി ഹ്വസ്റ്റ് ലിപ ഉപദേഹേ അടുത്ത് വരും. ഈ സൂത്രം മറന്നു കളയരുത്. ഞാൻ മറന്നാലും ക്ഷിച്ചു കൂടെ ധാതു കൊണ്ട് ഹേഞ്ഞ് സ്പർദ്ധായ എബിത്ലേരംഗസ്യ. ഇവിടെ ലിപി സിജി ഹ്വസ്ഥ എന്ന് പറയുന്നിടത്ത് സമാസത്തിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ സമാഹാരമുണങ്ങി പഞ്ചമിയില് ലിപി സിജി ഹ്വാത്ത എന്ന് പറയണം. ഇതരേതരയോഗ ദ്വന്ദ്വാണെങ്കിൽ ഹ്വാഭ്യ എന്ന് പറയണം. ലിപി സിജി ഹ്വസ്ഥ എന്നാണ് ഭാഷകാരൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനകത്തൊരു തകരാറുണ്ട്. ആ തകരാറ് മാറ്റാൻ വേണ്ടി വ്യാഖ്യാതാക്കളൊക്കെ പല അഭ്യാസങ്ങളും ചെയ്യുന്നുണ്ട്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. ലിപ്പ് സിച്ച് ഈ മൂന്ന് ധാതുക്കളിൽ നിന്നും ചെളിക്ക് എന്തുവരും? അങ്ങ് വരും. ആ സീച്ച അങ് അസിച്ചത്ത് ഇനി ആ സിച്ച് ചിളി താന്നിരിക്കും വരുന്നു. ആത്മനേപദേശം അന്യതരസ്യ ലിപി സിജി ഹോ പരസ്യ ചിളയ രംഗ് വാസ്യ. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ ആത്മനിയോഗത്തിൽ വരുമ്പോൾ വികല്പമായിട്ട് വരും. വികല്പമായിട്ട് വരുമ്പോൾ എന്ത് വരുന്നു? ആ വരുന്നു. അപ്പൊ ആ സീച്ച് ആ താ ഗുണം വരുമോ? എന്തുകൊണ്ട്? അസിച്ചത അസിച്ചത അസി അസിച്ചതാണോ അസിച്ചാതാണോ അതിശേതാം ആതോ ഗീത അസിചേതാം അതെന്താ അസിചതാന്ന് വരത്തില്ലേ? ആത്മനേപദേശു അനത്ത. അപ്പൊ അസിച്ച അന്താന്ന് വരും, അകാരാന്തമായുണ്ട്. പിന്നെ എന്തുവരും? അസിചന്ത. അവസാനം ചന്ത വരും, ശ്രദ്ധിച്ചോണം. അസിചന്ത അസിച്ച ധാഹ ശ്വേതം അസിച്ചേ. ഇനി അല്ലാത്ത പക്ഷം എന്ത് വരുന്നു? ആ സീച്ച് സിച്ച് താവുന്ന എന്ത് വരുന്നു? ആ സീച്ച് താക്ക് അസിക്ത ആ സീഖ് കുത്തും വന്ന് സാവന്ന് ആ ക്ഷ വന്ന് അസിക്ഷ എന്ന് വരും. അസിക്ഷാതാം അസിക്ഷതേ അസിക്ഷന്തേ. എന്തുകൊണ്ട്? അപ്പൊ ആസി അടുത്തെന്ത് വരുന്നു? അസിക്താഹ അസിക്ഷാതാം ആസിക്ധും. അവിടെ എന്ത് വരുന്നു? അസിക്ധും അസിക്ഷി. അടുത്ത് ലിപ്പ ഉപദേഹേ. ഉപദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേഹോ വൃദ്ധി. പക്ഷേ ഈ ധാതു സാധാരണ ലേപനം എന്ന് പറഞ്ഞാൽ എന്താ വൃദ്ധി? അവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ലേപനം. ലിപ്യതേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന പാപേന പത്മപത്രം വംബസ. അവിടെയൊന്നും വൃദ്ധിയാർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉപയോഗിക്കാം. പൊട്ടുന്നില്ല, പുരട്ടുന്നില്ല, മറയ്ക്കുന്നു, ഇങ്ങനെയൊക്കെ ആ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കാം. ഇവിടെയും വരുന്നു മുച്ച് ലിപ്പ് വന്നു. മുച്ച് ലിപ്പ് വീത്ത് ലുപ്പ് വന്നു. ലിപ്പ് വന്നല്ലോ, അതുകൊണ്ട് എന്ത് വരുന്നു? നും വന്നു. അനുസ്വാര പരസവർണം വന്നാൽ ലിംപതി. ബാക്കിയൊന്നും വ്യത്യാസമില്ല. ആ ലിംപതി ലിപ്പ് ലിപ്പ് ഹലാ ശേഷ ലീ ലിപ്പ് ഗുണം വന്നു. ലിലേപ്പ പാന്തത്തിൽ ഏതൊക്കെയാണെന്നിട്ട് വന്നോ ലിപ്പ് വന്നോ? എനിക്കൊരു ഉറപ്പില്ല. വന്നു എന്നാൽ എന്തുവരും? അപ്പൊ ഇവിടെ എന്തുവരും? ധല്ലില് നിത്യം. അപ്പൊ എന്തുവരുന്നു? ആത്മനിയോഗത്തിൽ ലിലിപേ അടുത്ത് ലിപ്പുത ഗുണ ലേപ്പുത ലേപ്ത ലേപ്പിച്ച ലിപ്പ് വന്നതുകൊണ്ട് അവിടെ അങ്ങ് വന്നിട്ട് അലിപത് ആത്മനിബോധത്തിൽ അലിപ്ത ശിച്ച് വരുമ്പോ അലിബ് ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കൊണ്ട് ഉഭയപതി തീർന്നു. പക്ഷെ എന്ത് തീർന്നില്ല? അല്ല അല്ല അല്ല അതല്ല, മുച്ചാതി കഴിഞ്ഞില്ല. ശേ മുച്ചാതി നാം പ്രകാരം നുമിനിയും വരും. ഒരുപക്ഷെ ഞാൻ മറന്നുപോയാലെന്ന് വിചാരിച്ചാണ് മുൻകൂർ പറഞ്ഞത്. പക്ഷെ ഉഭയപതി കഴിഞ്ഞ് എന്താ ഇവിടെ? ഇതുവരെ പഠിച്ചതുപോലെയല്ല, ഇതുവരെ എല്ലാം ആദ്യം വന്നേതാ? ഇവിടെ ഉഭയപതിയില്ല, തുടക്കം തന്നെ. എന്താ അങ്ങനെ വരാൻ കാരണം? അതുകൊണ്ടല്ല, തുദാദി എന്നാണ് ഈ ഗണം തുടങ്ങുന്നത്. തുദെന്ന് പറയുന്നത് ഉഭയപതി, അതുകൊണ്ട് അതിനെ തുടർന്ന് തുദാദികൾ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തെല്ലാം തുടക്കം. ദ്വാദി, അദാദി, ദിവാദി, ജ്യോത്യാദി, സ്വാദി, എല്ലാം തുടക്കം. ആ ധാതുക്കൾ ഓരോ ധാതുവിന്റെ പേരിലാണൊരു ഗണം. മനസ്സിലായല്ലോ? അദാദി, ജ്യോത്യാദി, ദിവാദി, സ്വാദി, ധാതുവിന്റെ പേരിൽ ആ തുടങ്ങുന്ന ധാതുക്കൾ എല്ലായിടത്തും പരസ്യമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് തുദാദി ഉഭയപതിയായി. അതുകൊണ്ട് മുചാദി ഇനിയും ഉണ്ട്. ഉഭയപതി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എന്തായിരിക്കും? പരസ്യം. അതൊരു സൗകര്യമാണ്, പണി കുറച്ച് കുറഞ്ഞു കിട്ടും. കൃതീഛേദനെ ും വരുന്നു. അബദ്ധത്തിൽ പോലും ഞാൻ പറഞ്ഞാൽ പോലും ആരും ആത്മനിബോധം പറയരുത്. നേരത്തെ പറഞ്ഞിരിക്കുകയാണ്, ഇതുവരെ പറഞ്ഞ ശീലം വാസന വച്ച് പറയാതിരിക്കാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പരസ്യമേ ഉള്ളൂ. ഒന്നും വരുന്നു, അനുസാര പരസവർണം വന്നിട്ട് എന്ത് വരുന്നു? എളുപ്പമാണ്, ഒരു ഇതല്ലേ ഉള്ളു. ലെട്ടിൽ വരുമ്പോ എന്താണ്? കൃത്ത് കൃത്ത് അഭ്യാസ ലോകത്തിലാദിശേഷം ചാകൃത്ത് എന്നിടത്ത് ആ പോന്തൽ വിശ്വഗുണം എന്നിട്ട് ചക്രത്ത ചക്രതുഹു ചകരല്ല ചക്രതുഹു കൃത്ത് താന്തത്തിൽ ഏതൊക്കെയാണ് എന്നിട്ട് ഒന്നുമില്ല. അപ്പൊ എന്തുവരുന്നു? ചകർത്തിത ചക്രതുഹു ചക്ര ഉഹു എന്ന് വരും മധ്യവർഷ ബോധനത്തിൽ. ചക്രത അടുത്ത് ചക്രത ചക്രതിവ ചക്രതിമ അടുത്ത് ചക്രില്ല തീർന്ന് അത് നേരത്തെ പറഞ്ഞ അതാണ് കൃത്ത് സേട്ടോ അനട്ടോ അപ്പൊ കടത്താന്ന് വരുമോ? കൃത്ത് ഇട്ട് ത ഗുണം വന്നു കഴിഞ്ഞാൽ വരും കർത്തിത ആ അവിടെ വരും. ഇവിടെ എന്ത് വരുന്നു? സേ അസിജി കൃത ചൃത ചൃത തൃത നൃത രണ്ടു രൂപം വരുന്നു. പക്ഷേ അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? സിജ് ഭിന്നസ്യ സാദേരാർത്ഥാധികസ്യ എന്ന് പറഞ്ഞു. ഇപ്പൊ താസിൽ വരത്തില്ല, സ്യാല് വരുന്നു. സിജ് ഭിന്നസ്യ സാദേരാർത്ഥാധികസ്യ ഇട്ടുക. അതുകൊണ്ട് രണ്ടു രൂപം വരുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടു രൂപം. കർത്യതി അടുത്ത് കൃന്ദതു അവിടെ കൃത്തിനെന്ത് സംഭവിക്കും? ഗുണം വരുന്നു. അപ്പോ അകർത്തീത് ഇടയിട്ട് സിച്ച് ലോപിച്ചു അകർത്തീത് അകർത്തിഷ്താം അകർത്തിഷ്ഠാം അകർത്തിഷുഹു അകർത്തീഹി അകർത്തിഷ്ഠം അകർത്തിഷ്ഠം അടുത്തത് അടുത്ത് ഖിത പരിഖാതേ ഇതിന്നാണ് ഖേദം എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ദുഃഖിക്കുക ദുഃഖിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം ഖേദിക്കുക എന്ന് പറയാറുണ്ട്. അർത്ഥം വരും. അപ്പൊ ഇവിടെ എന്തു വരുന്നു? മുചാദീന നുമ്മെന്ന് അനുസ്വാര പ്രസാദം വന്ന് ഖിന്ദതി ഖിദ് ഖിദ് ഫലാശേഷ അഭ്യാസില് കോസ്റ്റു ചി ഖിദ് ഗുണം ചിഖേദ ആയിക്കോട്ടെ ചികേദിത ദാന്തത്തിൽ ഏതൊക്കെയാണ് എന്നിട്ട് ഷോഡശ ഏറ്റവും കൂടുതൽ അനിട്ടുള്ള ദാന്തമാണ്. ഇപ്പൊ എന്തുവരുന്നു? ഖേദ് ഖിത ഉം എന്താ അത്രയും വലിയ പ്രശ്നം? എന്തെങ്കിലും സംഭവിച്ചോ? ആഖിദ് സിച്ച് ഇട്ട് വരുന്നില്ല, വരുമോ? ഇട്ട് വരുന്നുണ്ടോ? അപ്പൊ പിന്നെ സിച്ച് ലോപിക്കുമോ? ഇട്ട് വരുന്നു. ഖിദ്ദിന്റെ ഗുണം വരുമോ? ആ ഇവിടെ ഇട്ടില്ലാത്തോണ്ട് എന്ത് വരുന്നു? വദവൃജ ഹലന്തസ്യ വൃതി വരുന്നു. ആ ഖൈ ദ് സ് അവിടെ എന്ത് വരുന്നു? ഖരിച്ച അകൈത്സീത്. എല്ലായിടത്തും ആ ഖൈത്ത് പരത്തില് സ് താം എന്ത് വരും? ജലോജലി അഖൈത്താം അഖൈത്സുഹു അഖൈത്സീ അഖൈത്തം അഖൈത്ത അഖൈത്തം അഖൈത്സു അഖേസ്യത് അഖേസ്യതാം അഖേസ്യ പിശ അവയവേ ഇത് മുറിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ശരി, കഷണങ്ങളാക്കുക. എന്താണ് നുമ്മ്? നുമ്മ് വരുമ്പം ജലി, പിന്നെ പിന്നെ വരുന്നില്ല. എന്തുകൊണ്ട്? എയ്യില്ല. അപ്പൊ പിംശതി ശാന്തത്തിലേതൊക്കെയാണ്? എന്നിട്ട് ഇത് വന്നോ? കുറിച്ച് ദംസ് ദൃശ്യം ഋഷ് വന്നില്ല. അപ്പോ ഇട്ട് വന്നു, ഗുണം വന്നു. പേശിത ഈ ലുങ്ങിൽ വരുമ്പോ എന്തെല്ലാരും ബ്രേക്ക് ഇടുന്നത്? അതൊരു ഭയങ്കര സ്പീഡിന് പറഞ്ഞു വന്നിട്ട് ആ അവിടെ എന്ത് വരുന്നു? എട്ടാണ്. എട്ടായോണ്ട് വൃത്തി വരത്തില്ല. വൃത്തി വന്നില്ലെങ്കിൽ എന്ത് വരും? ഗുണം വരും. സ്വിച്ച് പോകും. അപേശി അപേശിഷ്ഠാം അപേശിഷു അപേശിഹി അപേശിഷ്ടം അപേശിഷ്ടം അപേശിഷം അപേശിഷു അപേശിഷ്യത് അപേശിഷ്യത അപേശിഷ്യ അപേശിഷ്യ അപേക്ഷ വൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് നിർത്തി? മുച്ചാതിയിൽ എത്ര ധാതുക്കൾ ഉണ്ടായിരുന്നു? എട്ടെണ്ണം. എട്ടും കഴിഞ്ഞു. സംശയമുള്ളവർക്ക് എണ്ണി നോക്കാം. പോയി. അടുത്തു വരുന്നു, ഓ വ്രശ്ചു ഛേദനേ. ഈ ഓയുടെ ഒക്കെ ഉപയോഗം വരും കൃതന്തത്തിൽ വരുമ്പോൾ. അപ്പൊ ധാതു പഠിച്ചു വയ്ക്കുമ്പോൾ ഈ അനുബന്ധങ്ങളോടുകൂടി തന്നെ പഠിക്കണം. എന്നാല് ഇനി പ്രക്രിയകൾ വരുമ്പോഴത്തേക്ക് ഇത്തു കൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. ഓദിത സൂത്രങ്ങൾ പ്രവർത്തിക്കും ഓദിത്തുകൾക്കല്ല. ഇപ്പോ തീ എന്തുവരുന്നു? സമ്പ്രസാദനം വരുന്നു. ഇപ്പൊ എന്തുവരുന്നു? വ്ര എന്ന് പറയുന്നത് ദൃ സമ്പ്രസാരണ പൂർവരൂപം വന്നു വൃശ്ച. ഇവിടെ സകാരത്തിന് സ്തുത്വം വന്നിട്ടാണ് എന്തിരിക്കുന്നത്? വൃശ്ച എന്നിരിക്കുന്നു. അപ്പം വൃശ്ചതി ചാന്തത്തില് ഇത് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ലിട്ടില് വരുമ്പം വൃശ്ച വൃശ്ച അഭ്യാസ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? ലിട്ടി അഭ്യാസസ്യ ഉപേക്ഷ. അപ്പൊ അവിടെ അഭ്യാസത്തില് വൃശ്ചെന്നാണ് ഇരിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? സമ്പ്രസാരണം വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ബാക്കി എന്തുവരും? വാ വരും. ഊരത്തിലവരോ അല്ലാതെ ശേഷം വന്നാലോ? അഭ്യാസത്തില് അത് വരുന്നില്ല, വൃശ്ചാണ്. ഉരത്ത് വ്രസ്റ്റ്, അപ്പൊ അത് വരത്തില്ല. സമ്പ്രസാരണം വന്നിട്ട് എന്തുവരും? സമ്പ്രസാരണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും. സമ്പ്രസാരണം വെച്ചപ്പോൾ വരുമ്പോ ഹലാശേഷം വരുമ്പം വൃ, പിന്നെ എന്തുവരുന്നു? ഉരത്തിര വരം വന്ന ഹലാശേഷം വരുമ്പം വം വൃശ്ച്. അതുപതായ വൃത്തി എന്തുകൊണ്ട്? എന്തുവരുന്നു? എന്താ വരുന്നു? ഏ സൂത്രം വരുന്നു? സ്വരതി സൂതി സുയതി ധൂഞ്ഞ് ഊതിതോ. ഊതിത്താണ് വികല്പമായിട്ടിട്ട് വരാം. അപ്പൊ ഇവിടെ അജന്തോ അകാരവാൻമായ താസ്യ എന്നിട്ട് ധലി പ്രകാരം എന്തു വരണം? എന്തുവരും? ധലി വേട്ട്. അങ്ങനെ വരാം. പക്ഷെ അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? താസില് അനിട്ടായിരിക്കും. പക്ഷെ ഈ താസില് ഇതെന്തുവരും? ഇട്ട് വരും. എങ്ങനെ? സ്വരതി സ്വതി സുയതി തൂഞ്ഞി. അങ്ങനെ വരുമ്പോ ഇവിടെ ശ്രുശ്രുവോ ലഡി പറഞ്ഞിരിക്കുന്ന എന്താണ്? അനടോവി സ്യാദെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ നിയമം സ്വരതി സൂതിക്ക് വരത്തില്ല, ആ നിയമം. കാരണം അനന്തരസ്യ വിധർവ പ്രതിഷേധമുള്ള വിധി നിഷേധങ്ങളൊക്കെ അടുത്തുള്ളതിനെ വരത്തുള്ളൂ എന്നൊരു പരിഭാഷയുണ്ട്. അപ്പോൾ ഈ സ്വരതി സൂതി എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. അപ്പോ ഇവിടെ സ്വരതി സൂതി പ്രവർത്തിച്ചിട്ട് വികല്പമായിട്ട് ഇട്ട് വരും എന്ന് ചുരുക്കം. അതൊരു പക്ഷം ക്രാതി നിയമത്തെ സ്വീകരിക്കാതെ സ്വരതി സൂതി പ്രകാരം വികല്പമായിട്ട് ഗുപ് ധാതുവിലെ പോലെ ജുഗോപ്ഥ ജുഗോപിധ എന്ന് രണ്ട് രൂപം വന്നതുപോലെ ഗുപു രക്ഷണെ. ഇവിടെ ഈ രണ്ട് രൂപം വരും. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വവ്രസ്ഥിത ഒന്ന്. ഇത് സ്വരതി സൂതി പ്രകാരം വികല്പമായിട്ട് വിട്ടു വരുന്നോണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ വവ്രസ്ഥിത വവ്രസ്ഥിത അവിടെ എന്ത് വരുന്നുണ്ട്? അഭ്യാസസ്യ വേഷം വവ്രസ്ഥിത. ഇനി ഇട്ട് വരാത്ത പക്ഷത്തിലോ വ്രസ്ത് ധാന്നിരിക്കുമ്പോ എന്തു വരുന്നു? കോ സംയോഗ ആദ്യ പ്രകാരം സകാരം ലഭിച്ചു വരും, ഷ്ടുത്വം വരും. വവ്രസ്ഥതുഹു വവ്രശ്ച വവ്രശ്ച അവിടെ എന്തൊരു സ്വരിത സൂതി പ്രകാരം വിട്ടുവരുന്നോണ്ട് രണ്ട് രൂപം വരും. വവ്രശ്ചിവ വിട്ടുവരാത്ത പക്ഷത്തിൽ വവ്രശ്ച വ എന്തുവരുന്നു? എട്ട് സ്വരിത സൂതി പ്രകാരം ഇട്ട് വരുന്നുണ്ട്. സ്വതിൽ രൂപം ഉണ്ടെങ്കിൽ അബദ്ധം പറ്റിയതാണ്. സ്കോ സംയോദ്യുരന്തിച്ച വരത്തില്ലേ, ജല്ലില്ല, പരത്തിരിക്കുന്ന വാവാണ്. പിന്നെ വരേണ്ട ചോക്കുവാണ്, അത് വരുമോ? എന്തുകൊണ്ട്? അതിനും ചല്ല് പരത്തിലില്ല. അപ്പൊ വൃഷഭ്രശ വരുമോ? അപ്പൊ വവ്രശിവ വവ്രശിവ വവ്രശിവ വവ്രശിവ. ഇനി ക്രാതി നിയമം ഇവിടെ സ്വീകരിക്കുകയാണെങ്കിൽ, അതാണ് സ്വീകരിക്കണമെങ്കിൽ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ധല്ലില് ഇട്ട് വരും, രണ്ടു രൂപം വരത്തില്ല. മനസ്സിലായോ? ക്രാതി നിയമത്തെ ഇവിടെ സ്വീകരിക്കണമെങ്കിൽ അജന്തു അകാരവാൻ വായത് ദലി വേട്ട് വരൂ. താസിൽ അന്നിട്ടില്ലാത്തോണ്ട് ഇവിടെ എന്തുവരും? വിട്ട് വരും. അപ്പൊ ഇവിടെ ധല്ലില് രണ്ട് രൂപം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വരതി സൂതി സ്വതി പ്രകാരം വികല്പമായിട്ട് ഇട്ടു വന്നാണ്. അങ്ങനെയാണെങ്കിൽ വായിലും മായലും വരണം. ക്രാതി നിയമപ്രകാരമാണെങ്കിൽ ധല്ല് രണ്ട് കൊടുക്കാൻ പാടില്ല, രണ്ട് പക്ഷം കൂടെ സ്വീകരിക്കുന്നുണ്ട്. ധല്ലില് രണ്ട് രൂപം കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിലും മായലും രണ്ട് രൂപം, അല്ലെങ്കിൽ ധല്ലില് ഒരു രൂപം ഇവിടെ വാമായല് ഒരു. പക്ഷെ ഇവിടെ ഇപ്പൊ രണ്ട് കൊടുത്തിട്ടുണ്ട്, ആ പക്ഷം സ്വീകരിച്ചുണ്ട്. അതിന്റെ നിയമം ഇതാണ്, അനന്തരസ വിതൃവ പ്രതിഷേധുവ നിയമമനുസരിച്ച്. അടുത്ത ഇനി എന്തുവരുന്നു? അവിടെ എന്തുവരുന്നു? വ്രസ്ച് ഇട്ടുത വ്രസ്ഥിത അല്ലെങ്കിൽ എന്തുവരുന്നു? വ്രസ്ച് സ്കോസംയോദ്യുരന്തിജ സ പോയി ഷത്വം ഷ്ടുത്വം ഭ്രഷ്ട വ്രസ്തിഷ്യതി വ്രക്ഷ്യതി ലോട്ടിൽ വരുമ്പോ എന്തുവരുന്നു? ഗ്രഹിച്ച സമ്പ്രസാരണം വന്നിട്ട് വൃശ്ചതു അങ്ങനെ വരുമ്പോ അവിടെ എന്തുവരുന്നു? വൃശ്ചിയാത് ഒന്നും വരാതിരുന്നാ ശരിയാവില്ലല്ലോ. അവിടെ യാസുട്ട് എന്താണ്? കിത്തായ ഉണ്ടെന്ന് വരും, സമ്പ്രസാരണം വരും. യാസുട്ട് കിത്തായ ഉണ്ട്, വൃശ്ചിയാതല്ല വൃശ്ചിയാത്. ലുങ്ങിൽ വരുമ്പം ആ വൃശ്ചിച്ച് ഇട്ട് വികല്പമായിട്ട് വരും. വികല്പമായിട്ട് വരുമ്പോ എന്തായിരുന്നു? ആ വൃശ്ചി അവിടെ അകാരത്തിന് വൃദ്ധി എങ്ങനെ വരേണ്ടത്? അതോ ഹലാതേർ ലഘു വരത്തില്ലേ? ലഘുവല്ല, അതുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? അവ്രസ്ഥീത്. ഇട്ട് വരാത്ത പക്ഷത്തിലാണോ അവ്രസ്ത്? ഇട്ടില്ല, സിച്ച് ഈട്ട്. അപ്പോ ഇവിടെ അകാരത്തിന് എങ്ങനെ വൃത്തി വരും? ബദവൃജ അനന്തസ്യ അജഹനേട്ടി നിഷേധിക്കത്തില്ല. അപ്പൊ ഒന്നൊരു അമ്രസ്ച്ച് ഇതിട്ട് ഇട്ട് വരുന്ന വർഷം വരാത്ത വർഷം? വരാത്ത വർഷമാണെങ്കിൽ പരത്തിൽ സ്വീകരിക്കുമ്പോൾ എന്തോരും വൃഷഭ്രസ ക്ഷത്വം വരൂ. വൃഷഭ്രസ ഷത്വം വരും. ഷത്വം വന്നു കഴിഞ്ഞാൽ കത്വം വരും. പരത്തിൽ ഷത്വം വരും. അവ്രാക്ഷെന്ന് വരാം. സ്വിച്ച് പരത്തി വരുമ്പം അവ്രാക്ഷീത്. താൻ വരുമ്പോഴോ ഇട്ടില്ല. താം സ്വിച്ച് ലോപിക്കും. ചകാരത്തിന് ഷത്വം ഷ്ടുത്വം അമ്പ്രാഷ്ഠാം അമ്പ്രാഷ്ഠാം. പരത്തില് ജലം എന്ന് കഴിഞ്ഞാൽ ജലോജലി വരും. പക്ഷെ അടുത്ത് ഭുവനത്തിൽ എന്തുവരും? അമ്പ്രാക്ഷു ജലോജലി വരുന്നില്ല. മധ്യവർഷത്തില് അമ്പ്രാഷ്ഠം അമ്രാഷ്ട അമ്രാക്ഷം അമ്രാക്ഷ അമ്രാക്ഷം. അടുത്ത് ഇട്ട് വരുമ്പോ എന്ത് വരുന്നു? ിഷ്യത്തെന്തുവരുന്നു? Thank you.